സന്ധിവേദത്തില് വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസ് ഭയം ക്രോധം കാമം സന്തോഷം ഇതിനാണ് വികാരങ്ങളെന്ന് പറയുന്നു അല്ലെങ്കിൽ ഇതിന് ഇമോഷൻസ് എന്ന് പറയുന്നു. ഇതിനെ കുറിച്ച് അദ്വൈതികളുടെ കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ വികാരങ്ങളെ സംബന്ധിച്ച്? എന്തൊക്കെയാണ് പരിണാമം, അതെങ്ങനെ സംഭവിക്കുന്നു? ചൈതന്യ ഛായ കൊണ്ട് പ്രകൃതിയിലുണ്ടാകും. അത് ശരിയെന്ന്. അത് ഉണ്ടാകുന്നതിനുള്ള നിമിത്തം പറയുന്നു. ഇപ്പോ പുലിയെ കാണുന്നു, ഒരാള് പുലിയെ കാണുമ്പോ ഉള്ളിൽ എന്ത് വരുന്നു? ഭയം വരുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകുമ്പോ നമ്മുടെ അന്ധകരണത്തിലുണ്ടാകുന്ന പ്രതികരണം അതാണ് ഇമോഷൻസ്, വികാരം എന്നാണ് പഴയ കാഴ്ചപ്പാട്. അദ്വൈതികളുടെ സാംഖ്യന്മാരുടെ പൊതുവെ എല്ലാവരുടെയും കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഉപനിഷത്തിൽ പറയും ദ്വിതീയാദ്വൈ ഭയം, രണ്ടാമതൊന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാകുന്നത്. ഇപ്പൊ രണ്ടാമതൊന്നും അത് എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് ഭയം ഉണ്ടാക്കും. ഉണ്ടാകാതെ ഇരിക്കാം, ഭയം ഉണ്ടാക്കാം. അത് വേറെയാണ് എന്ന് കാണുമ്പോ അന്യം എന്നുള്ളൊരു ബുദ്ധി ഉണ്ടാകുമ്പോൾ പല വികാരങ്ങളും ഉണ്ടാകാം. സ്നേഹമുണ്ടാകാം, വെറുപ്പുണ്ടാകാം, ഭയമുണ്ടാകാം, സന്തോഷമുണ്ടാകാം. അപ്പോ ഇതെല്ലാം നമ്മുടെ അന്ധകരണത്തിലുണ്ടാകുന്ന അതിന്റെ പ്രതികരണങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, വെളിച്ചത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ വെളിച്ചത്തെ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ അന്ധകരണത്തിലൊരു അറിവുണ്ടാകുന്നു, ഇത് വെളിച്ചമാണ്. ഇരുട്ടിനെ നമ്മൾക്ക് ഗ്രഹിക്കുമ്പോൾ ഇരുട്ടാണ്, ഇങ്ങനെയൊക്കെ അന്ധകരണത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളാണ്. കാരണം ഇതൊക്കെ നിമിത്തങ്ങളാണ്, വിഷയങ്ങളെല്ലാം. ഇതാണ് പഴയ കാഴ്ചപ്പാട്. അപ്പൊ ഇത് യോഗത്തിലായാലും ശരി, അദ്വൈതത്തിലായാലും ശരി, ഇതിനെ കുറിച്ചുള്ള നിലപാടുകൾ എന്താണ്? യോഗികൾ പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ഇമോഷൻസ് വികാരങ്ങളും നമ്മൾ നിരോധിച്ച് സമാധിയിലേക്ക് പോകും ആണ് യോഗി പറയുന്നത്. കാമം, ക്രോധം, ഭയം, ഇതാണ് ചിത്തവൃത്തികളെന്ന് പറയും. ഇതെല്ലാം നിരോധിക്കണം, ഇല്ലാതാക്കണം. അതിന് അതിന്റെ വഴികളൊക്കെ അവർ പറയും. എന്നിട്ട് സമാധിയിരിക്കും. അങ്ങനെ സമാധിയിരുന്ന് അതുവഴി മുക്തരായി, ജീവന്മാര് മുക്തരായിട്ട് ആത്മാവ് മുക്തിയെ നേടും. അതാണ് അവരുടെ വഴി. അദ്വൈതി പറയുന്ന എന്താണോ, ഇങ്ങനെ വികാരങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ്. ഇതിനെ കൈകാര്യം ചെയ്യണ്ടേ? വികാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമല്ലോ. സുഖമാണെങ്കിൽ ശരി, ദുഃഖം വന്നാല്, ശാന്തിയാണെങ്കിൽ ശരി, അശാന്തി വന്നാല്. അമ്മാവോട്ട് യോജിപ്പിക്കുക എന്ന് പറഞ്ഞു മനസ്സിനെ, ഇതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന് സാധാരണ പൊതുവെ പറഞ്ഞു വരുന്ന ഒന്നാണ് ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ ഞാൻ ആത്മാവാണ്, ഞാൻ ഇതിൽ നിന്നൊക്കെ വേറെയാണ്, ഞാൻ ഇതിന്റെ സാക്ഷിയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇതൊന്നും തന്റെ ഭാഗമല്ല, തനിക്കിതുമായിട്ടൊന്നും ബന്ധമില്ല, താനിൽ നിന്നൊക്കെ വേറെയായ ആത്മാവാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു വഴി. ദൃശ്യമല്ല, അതെ. പ്രത്യേകിച്ചും വികാരങ്ങളെ സംബന്ധിച്ച് ദൃശ്യം എന്ന് പറയുമ്പോ പ്രപഞ്ചം മുഴുവൻ വരും. ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന വികാരങ്ങളാണ്, ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ദൃശ്യം എന്ന് പറയുമ്പോ സൂര്യനും ചന്ദ്രനും ഒക്കെ ദൃശ്യമാണ്. അപ്പോ അത് മറ്റൊരു വിഷയമാണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ, ഈ വികാരങ്ങൾ നമ്മളെ ബാധിക്കരുത്, ഇതാണ് അദ്വൈതി പറയുന്നത്. വികാരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ മനസ്സിൽ. ഈ വികാരങ്ങളെല്ലാം കടന്നു വരുമ്പോ ഞാൻ ഈ വികാരങ്ങൾക്കെല്ലാം സാക്ഷിയാണ്, എന്നുവെച്ചാൽ ഞാൻ ആത്മാവാണ്. ഈ വികാരങ്ങളൊന്നും എന്നെ ബാധിക്കാൻ പാടില്ല, അതുകൊണ്ട് വികാരങ്ങളെയൊക്കെ സാക്ഷ്യമെന്ന് പറയും. നമ്മുടെ സാക്ഷിയുടെ അനുഭവത്തില് മുമ്പിലുള്ളതാണ്. അപ്പൊ തന്നെ ഈ വികാരമായിട്ട് ബന്ധിപ്പിക്കരുത്, അറ്റാച്ച്മെന്റ് ഉണ്ടാവരുത്. താൻ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം ഈ വികാരങ്ങളിൽ നിന്ന്, അതുകൊണ്ട് തന്നെ സാക്ഷിയായി മനസ്സിലാക്കും. ഇത് അവർ പറയുന്ന ഒരു വഴിയാണ്, പല വഴികളുണ്ട്. ഐഡന്റിഫൈ ചെയ്യരുത് ഇമോഷൻസ്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ താതാത്മ്യം സംഭവിക്കുന്നു. എന്നിട്ട് താന് ഒരു സാക്ഷിയാണ്, അത് ഏതുപോലെ രണ്ടുപേരും അടികൂടുന്നു, ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു, എനിക്കെന്താ, ഞാൻ വാദിയല്ല പ്രതിയല്ല. അടിക്കുന്നവരൊരാള് വാദി, വേറാള് പ്രതി, ഞാൻ സാക്ഷി. അതേ നിലപാട് എല്ലാ വികാരങ്ങളോടും എടുക്കണം. അപ്പൊ വികാരങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല, വികാരങ്ങളൊന്നും തന്നെ ബന്ധിക്കുന്നില്ല, താൻ ആത്മാവാണ്, താൻ ഇതിനൊക്കെ ഒരു സാക്ഷിയാണ്. പല ഉദാഹരണങ്ങളും പറയും. എന്താണ്, നദിയുടെ കരയിൽ ഒരാളിരിക്കുന്നു, നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നദി ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പം താനല്ലല്ലോ ഒഴുകുന്നത്, താൻ ആ ഒഴുക്കിന്റെ കാഴ്ചക്കാരനാണ്. അപ്പോ ആ നദിയുടെ ഒഴുക്ക് കൊണ്ട് താൻ നനയും. ഇല്ല, നദിയുടെ ഒഴുക്കിൽ നദിയുടെ കരകളും അടുത്തോട്ടുമൊക്കെ നനയും, നദിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നനയും. കാണുന്ന തന്നെ ആ ഒഴുക്ക് ബാധിക്കുന്നില്ല, അതൊരൊഴുക്ക് പോലെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ താൻ സാക്ഷിയാണ്. എന്നുവെച്ചാ നദിയുടെ ഒഴുക്ക് നദിയിൽ നിന്ന് മാറി കരയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരാളാണ് താൻ. ഇതിങ്ങനെ ചിന്തിക്കുമ്പോ ഈ എങ്ങനെയാണോ നദിയുടെ കരയിലിരിക്കുന്ന തന്നെ ഈ നദിയുടെ ഒഴുക്ക് ബാധിക്കാത്തത്, അതുപോലെ തന്റെ വികാരങ്ങൾ പ്രധാനമായിട്ട്, വികാരങ്ങളെ പ്രധാനമായിട്ടും കൂടെ പറയുന്ന ഇമോഷൻസ് ആണ്, അത് തന്നെ ബാധിക്കുന്നുണ്ട്. അതൊരു നദി പോലെ തന്റെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, താൻ സാക്ഷി. ഇതൊരു ഉദാഹരണം പറയും. വേറൊരു അദ്വൈതികൾ പറയുന്ന ഒരു പ്രസിദ്ധമായ ഉദാഹരണമാണ്, എന്താണ്, തന്റെ വികാരങ്ങൾ ഇമോഷൻസ് എന്ന് പറയുന്നത് ആകാശത്തിലെ മേഘങ്ങളെപ്പോലെ. ആകാശത്തിലെ മേഘങ്ങൾ ആകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ താൻ ആകാശം പോലെയാണ് സാക്ഷി. അപ്പൊ ഈ മേഘങ്ങൾ ആകാശത്തെ സ്പർശിക്കുന്നില്ലല്ലോ, മേഘങ്ങൾ ഒരിക്കലും ആകാശത്തിൽ തട്ടിത്തെളഞ്ഞു നിൽക്കുന്നില്ല. താൻ എന്തിന്റെ സ്ഥാനത്ത്? ആകാശത്തിന്റെ സ്ഥാനത്ത്. അപ്പൊ തന്റെ ഇമോഷൻസ് വികാരങ്ങൾ എന്ന് പറയുന്നത് മേഘങ്ങളുടെ സ്ഥാനത്ത്. അപ്പൊ ആകാശത്തിലൂടെ മേഘങ്ങൾ ഒഴുകിപ്പോകുന്നത് പോലെ താൻ ആത്മാവാണ്, താൻ സാക്ഷിയാണ്. തന്റെ ഉള്ളിൽ ഈ വികാരങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ആകാശത്തിന് എങ്ങനെയാണോ മേഘവുമായിട്ട് ഒരു ബന്ധമില്ലാത്തത്, കാരണം മേഘം സഞ്ചരിക്കുന്നോണ്ട് ആകാശത്തിന് മാലിന്യം വരുന്നില്ല, മേഘം മഴയായാൽ ആകാശം നനയുന്നില്ല, മേഘം എങ്ങോട്ട് നീങ്ങിയാലും ആകാശത്തിന് അതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ താൻ ഒരു ആകാശം പോലെ നിർമ്മലമായ ആത്മാവാണ്, താൻ സാക്ഷിയാണ്. താൻ ആകാശത്തിൽ ആകാശം മേഘങ്ങളെ കാണും പോലെ താൻ തന്റെ വികാരങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ തനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഈ വികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുക, ഡിറ്റാച്ച്ഡ് ആകുക. ഇത് ഐഡന്റിഫിക്കേഷൻ എന്ന് മാത്രമല്ല പറയുന്നത്, ഒരു ഫാൾസ് ഐഡന്റിഫിക്കേഷനാണ്, ഫാൾസ് ഐഡന്റിഫിക്കേഷൻ എന്നുകൂടെ പറയും. സ്വാമിജി വേറെ ഒരു ഉദാഹരണം പറയുമല്ലോ ഈ കാര്യത്തിൽ. സ്വാമിജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത, സ്ഫടികത്തെ കൊണ്ടുവന്നിട്ട് ഈ ഫ്ലവർ വരുമ്പോ അത് മുന്നേ വരുന്നു. അത് അത് അധ്യാസത്തിന്റെ ഉദാഹരണം, അധ്യാസത്തിന്റെ അത് ഇതുമായിട്ട് ബന്ധവും സാക്ഷി സാക്ഷിയുമായിട്ട് ബന്ധമില്ല. അധ്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ സാക്ഷി എന്ന് പറയുന്നത് താൻ ആകാശം പോലെയാണ്, ആത്മാവ് ഇവല്ലേ. തന്റെ ഉള്ളിലെ വികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ഈ പ്രപഞ്ചത്തെ കുറിച്ചല്ല. തന്റെ ഉള്ളിലെ വികാരങ്ങൾ മേഘങ്ങളെ പോലെ, അത് ഈ താനാകുന്ന ആകാശത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, തന്നെ അത് സ്പർശിക്കുന്നുണ്ട്. അപ്പോ തന്റെ ഉള്ളിൽ സുഖവും ദുഃഖവും എല്ലാം വരും, ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് ഈ വികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതിനോട് ഫാൾസ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകാതിരിക്കുക, അതിന് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക, ഡിസ്അസോസിയേഷൻ എന്ന് പറയും. എല്ലാ വികാരങ്ങളിൽ നിന്നും ഡിസ്അസോസിയേഷൻ തനിക്ക് സംഭവിക്കും. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനസികമായ അഭ്യാസമായിട്ടാണ് ഈ പറയുന്നത്. അപ്പോ അത് ഈ നദിയുടെ തീരത്തിരുന്ന് നദിയെ കാണുന്നവനെ പോലെ എന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ പഴയകാലത്തെ ശമവൊന്നുമല്ല, ഇത് സാക്ഷിഭാവം. വികാരങ്ങളെ സാക്ഷിയായി കാണുക, ശമൊക്കെ വേറെ വിഷയങ്ങളാണ്. ഇതിനെ പിന്നെ സാക്ഷി പ്രത്യക്ഷം കൂടെ പറയും. ആ ഇനി സാക്ഷി പ്രത്യക്ഷം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അദ്വൈതികളുടെ ഒരു സിദ്ധാന്തമാണ്. ഈ പറഞ്ഞ എന്താണ്, ഞാനിപ്പോ പറഞ്ഞ എന്താണ്, ഇതൊരു ഭാവന, ഇതൊരു ഭാവന, താനങ്ങനെ ഭാവന ചെയ്യണം, ഇത് ഭാവന ചെയ്യാൻ വേണ്ടി പറയണം. ഭാവന എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഉപാസന, അല്ലെങ്കിൽ ഇതൊരു മെഡിറ്റേഷൻ. സാക്ഷിഭാവം എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷനാണ് അദ്വൈതിയുടെ. അല്ല വെറുതെ ഇത് അറിയുക മാത്രമല്ല, ഇങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ എന്ത് അദ്വൈതത്തിൽ ഭാവന എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഉപാസന എന്നാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് ഉപാസന എന്ന് പറയും. അപ്പൊ മറ്റെന്താണ്, ഒരു സിദ്ധാന്തമാണ്. ഏത് സാക്ഷിഭാസ്യം എന്ന് പറയുന്ന അതിന്റെ പ്രത്യേകത എന്താണ്? അത് പറയുന്നത് നമ്മുടെ അന്ധകരണത്തിൽ ഒരു വികാരം വന്നാൽ, അതായത് കാമമോ ക്രോധമോ ഭയമോ സന്തോഷമോ എന്തെങ്കിലും ഒരു വികാരം നമ്മുടെ അന്ധകരണത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷി അതിനെ അറിഞ്ഞിരിക്കും, സാക്ഷി അതിനറിയാതിരിക്കില്ല. സാക്ഷി അറിയാതെ തന്റെ ഉള്ളിലൊരു വികാരം കടന്നു വരത്തില്ല, വന്നാൽ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട്? സാക്ഷി എന്ന് പറയുന്നത് ഞാനിപ്പോ കണ്ണു തുറന്നിങ്ങനെ ഇരിക്കും പോലെയാണ്. ഞാനിപ്പോ കണ്ണു തുറന്ന് നിങ്ങളുടെ മുഖത്ത് ഒഴിച്ചു നോക്കിയാൽ നിങ്ങളുടെ മുഖത്ത് വരുന്ന എല്ലാ ഭാവങ്ങളും എനിക്കറിയാൻ പറ്റും, ഞാൻ തറപ്പിച്ചു നോക്കി. അതുപോലെ തന്റെ ഉള്ളിൽ എന്ത് വികാരം വരുന്നോ അത് സാക്ഷി ഗ്രഹിച്ചിരിക്കും. അപ്പോ ഉള്ളിലൊരു വികാരം വരിക, സാക്ഷി അറിയാതിരിക്കുക, അങ്ങനെ ഒന്ന് സംഭവിക്കില്ല എന്നുള്ളതിനാണ് സാക്ഷിഭാസ്യം എന്ന് പറയുന്നത്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സ്വാമിജി. ഒരു തോട്ട്സ്, ഒരു വൃത്തി, ആ വൃത്തി മാറണമെങ്കിൽ ആ വികാരം മാറി. ഒരു വൃത്തി വന്നിട്ട് ആ വൃത്തി മാറുമ്പോ ആ വികാരം പെട്ടെന്ന് മാറുന്നു. വൃത്തി എന്ന് പറയുന്നത് വികാരമാണെങ്കിൽ, വൃത്തി എപ്പോഴും വികാരമായിരിക്കണമെന്നില്ല. ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ് ആയിരിക്കണമെന്നില്ല, വികാരങ്ങളായിരിക്കണമെന്നില്ല വൃത്തികൾ. ഇമോഷൻസ് അല്ലാത്ത വൃത്തികളും വരാം. ഉദാഹരണം എന്താണ്? സ്മരണ, ചിന്ത, നമ്മുടെ ഭാവനകൾ, ഇതൊന്നും ഇമോഷൻസ് അല്ല. ഇമോഷൻസ് പറഞ്ഞാൽ എന്താണ്? സുഖം, ദുഃഖം, കാമം, ക്രോധം, സന്തോഷം, ഇതൊക്കെയാണ് ഇമോഷൻസ്. ചിന്ത എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വൃത്തിയാണ്, ഇമോഷൻസും വൃത്തികളാണ്. അപ്പൊ എന്റെ ഉള്ളിൽ സുഖം എന്ന് പറയുന്ന ഉള്ളെന്ന് വെച്ചാൽ അന്ധകരണമാണ്. അന്ധകരണത്തിന്റെ പരിണാമമാണ് ഈ പറയുന്ന വൃത്തി. സുഖം എന്ന് പറയുന്ന ഒരു വൃത്തി ഉണ്ടായാൽ ഉടൻ തന്നെ സാക്ഷി അത് അറിഞ്ഞിരിക്കും. എന്തുകൊണ്ട്? സാക്ഷി എന്ന് പറയുന്ന ആത്മാവാണ്, അത് ആകാശം പോലെയാണ്. ആകാശത്തിന്റെ മുമ്പിൽ, ആകാശത്തിൽ, ആകാശത്തിന്റെ മുമ്പിലൊന്നും പറയാൻ പറ്റില്ല, ആകാശം വിഭവമില്ല. അതിലൊരു പക്ഷി പറന്നു കിടന്ന് നടന്നാൽ ആകാശം അറിയുമെന്ന് പറയും പോലെയാണ്. ആകാശത്തിൽ ഒരു മേഘം വന്നു കഴിഞ്ഞാൽ ആകാശം അറിയും എന്ന് പറയും പോലെയാണ്. ഇത് അതാണ് എന്താണ് സാക്ഷിഭാസ്യം എന്ന് പറയുന്ന സിദ്ധാന്തം. സാക്ഷിഭാസ്യം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്ന. എന്താണ് വികാരങ്ങൾ എന്ന് പറയുന്നത്? വികാരങ്ങൾക്ക് താൻ സാക്ഷിയാണ്. അപ്പോ താൻ ആകാശം പോലെയാണ്, അല്ലെങ്കിൽ താൻ സമുദ്രത്തിന്റെ തീരത്തിരിക്കുന്നു. അപ്പോ സമുദ്രത്തിൽ തിരകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു, അതൊരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ താൻ സമുദ്രത്തിന്റെ കരയിലിരിക്കുമ്പോൾ താൻ സാക്ഷി. അപ്പോ തന്റെ അന്ധകരണമാണ് സമുദ്രം. അവിടെ ഒരുപാട് തിരകൾ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് തന്റെ വികാരങ്ങൾ. അപ്പൊ സമുദ്രത്തിന്റെ കരയിലിരുന്നിട്ട് ഈ സമുദ്രത്തിലെ തിരകളെ നോക്കിക്കഴിഞ്ഞാൽ തനിക്കെന്താ? തന്നെ അത് ബാധിക്കുന്നുണ്ടല്ലോ. ഇത് അദ്വൈതിയുടെ ഭാവന. എന്തിനുവേണ്ടി? ഡിറ്റാച്ച്മെന്റിന് വേണ്ടി. വികാരങ്ങൾ തന്നെ ബാധിക്കാതിരിക്കുകയാണ്. ഇപ്പൊ സുഖം വരുന്നു, അതിന് കീഴ്പ്പെട്ടു പോകുന്നു. ദുഃഖം വരുന്നു, കീഴ്പ്പെട്ടു പോകുന്നു. നിരാശ വരുന്നു, കീഴ്പ്പെട്ടു പോകുന്നു. കാമം വരുന്നു, ഇതിനെല്ലാം നമ്മളും കീഴ്പ്പെട്ടു പോകണം എന്ന് വെച്ചാൽ അതിനോട് കൂടിച്ചേരുകയാണ്. എന്നിട്ട് നമ്മൾ വിലപിക്കുന്നു. എങ്ങനെ വിലപിക്കും? അയ്യോ, ഞാൻ, എനിക്ക് വളരെ നിരാശയുണ്ട്, എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഇങ്ങനെ നമുക്കൊരു വിലാപം വരും. അതിനാണ് അനുശോചനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിലാപം വരുമ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, താൻ അതിനോട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഇമോഷൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനുവേണ്ടി പറയുന്ന ഒരു ഭാവന. യോഗികൾ അതിനെ നിരോധിക്കുന്നു. അദ്വൈതം എന്ത് ചെയ്യുന്നു? ഭാവനയിലൂടെ അതിൽ നിന്നും സാക്ഷി മാത്രമായിരുന്നു അതിനെ കാണുന്നു. ഇതാണ് അദ്വൈതികളുടെ കാഴ്ചപ്പാട്. അപ്പോ ഒരു തരത്തിലുള്ള എന്താണ് ഇത്തരം വികാരങ്ങളും തന്നെ ബാധിക്കത്തില്ല. പക്ഷേ അടുത്ത സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടവും സ്വരൂപ അവസ്ഥാനമാണ്. അത് യോഗം, യോഗം. ആ ദൃഷ്ടവും സ്വരൂപ അവസ്ഥാനം എന്ന് പറയുമ്പോൾ സാക്ഷിയായിട്ടാ നിൽക്കുന്നത്. അത് വേറെ, അത് ശാസ്ത്രം വേറെ അല്ലേ? അത് യോഗത്തിന്റെ കാര്യമാണ്. അല്ല, ഞാൻ രണ്ടു ഒന്നാണെന്ന് ഞാൻ പറയുന്നത്. വ്യത്യാസം യോഗത്തിന്റെ പ്രക്രിയ വേറെയാണ്, അദ്വൈതിയുടെ പ്രക്രിയ വേറെയാണ്. യോഗ എന്ന് പറയുന്ന വേറെ രീതിയിലാണ്. അപ്പൊ അവിടെ സ്വരൂപസ്ഥിതിക്ക് എന്ത് വേണം? സമാധി സംഭവിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ വ്യത്യാസം അസംപ്രജ്ഞാത സമാധി. അത് സംഭവിച്ചു കഴിഞ്ഞാലേ സ്വരൂപസ്ഥിതി. ഇവിടെ സമാധിയെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ അദ്വൈതി പറയുന്ന എന്താണ്? നിങ്ങളിങ്ങനെ ഭാവന ചെയ്യുക, കാരണം ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അതാണ് താൻ എന്ന് തന്നെക്കുറിച്ച് തിരിച്ചറിയണം. അതിനാണ് എന്ത് പറയുന്നത്? അദ്വൈതി റിയലൈസേഷൻ എന്ന് പറയുന്നു. താൻ ആത്മാവാണെന്ന് തിരിച്ചറിയുക, റിയലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ തിരിച്ചറിയുക. പിന്നെ ഈ വികാരങ്ങളോ, അതെല്ലാം അതിന് താൻ സാക്ഷിയാണ്. അപ്പോൾ അത് ആ വികാരങ്ങൾക്ക് താൻ സാക്ഷിയാണെന്ന് ഭാവന ചെയ്യുക. അങ്ങനെ ഡിറ്റാച്ച്മെന്റ് വളർത്തിയെടുക്കുക. അങ്ങനെ ഈ സുഖദുഃഖങ്ങൾക്ക് കീഴ്പ്പെടാത്ത ഒരു മാനസികാവസ്ഥയെ വളർത്തിയെടുക്കുക. ഇതാണ് അദ്വൈതി പറയുന്നത്. അദ്വൈതിയുടെ ഒരു മെഡിറ്റേഷനാണത്. മറ്റവരുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ചിത്തവൃത്തിയെ നിരോധിക്കാനുള്ളതാണ്. ഇതൊക്കെ അങ്ങ് നിരോധിച്ച് കാട്ടിക്കളയും. ഇതൊന്നും പിന്നെ അവിടെ ഇല്ല. അവരുടെ വേറെ വേറെയാണ്. അതിന്റെ വേറെ രണ്ട് രണ്ടാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. മറ്റ് രീതിയിലുള്ള നിരോധമുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് താൻ അവയറായിരിക്കുക. അതെങ്ങനെ അവയറായിരിക്കുക? താൻ ഇതിനൊക്കെ സാക്ഷിയാണ്. തന്റെ മുമ്പിലുള്ള കാഴ്ച മാത്രമാണ് ഈ സുഖദുഃഖങ്ങളെല്ലാം. എനിക്കതുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതാണ് ഗീതയിൽ പറയുന്ന അസംഗ ശസ്ത്രം എന്നൊക്കെ പറയുന്നു. ഗീതയിൽ ഈ വിഷയമാണ് നിരന്തരം പറയുന്നത്. ഉദാസീനോ ഉദാസീനോ ഗുണേറിയോ വിചാല്യന, ഇതൊക്കെ ആ ഭാവനയാണ് ഗീതയിൽ നിരന്തരം പറയുന്ന ഇത്തരം ഭാവനയെ കുറിച്ചാണ്. അതൊരു പക്ഷെ ഇത്തരം ഭാവന ചെയ്യണമെങ്കിൽ അതിന് പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നമുക്ക് നമുക്ക് ഇതിന് വിശ്വാസം വേണം. ഈ പരിപാടി മനസ്സിലായോ? നമുക്ക് വിശ്വാസം വേണം. നമ്മൾ വിശ്വാസപൂർവ്വം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിത്യാനിത്യ വസ്തുവല്ല, എല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ ഓരോന്ന് വേറെ വേറെ ഐറ്റംസ് ആണ്. ഇത് അത് ഇത് ഉപയോഗിക്കുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കരുത്. അത് വേറെ സംഗതികളാണ്. അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. എല്ലാം കൂടെ കേട്ടിട്ട് മനസ്സിലെല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞു മറിയും. അങ്ങനെ അവരാണ്. ഇത് സംഗതി വേറെ സാധനമാണ്. അപ്പോ ഈ മൊത്തം ഈ പ്രോസസ് നമുക്ക് വിശ്വാസം വേണം. അദ്വൈതത്തിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് എന്താണ്? ശ്രദ്ധ. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിത് ഫലവത്താവും. കാരണം ഇതെന്താണ്? നമ്മൾ ഭാവന ചെയ്യണം. നമുക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. അറിയാമോ? ഞാനിപ്പോ ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ നമുക്കെന്താ ഉറപ്പ്? നമുക്ക് വല്ല തെളിവുണ്ടോ? ഇന്ന സ്ഥലത്ത് ജനിച്ച് ഇന്നാരുടെ മകനായി ജനിച്ച് ഇപ്പൊ ഇതുവരെ എത്തി നാളെ ചത്തുപോകുന്ന ഞാൻ ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതെ വേറെ വല്ല വഴിയുണ്ടോ? ഒരു വിശ്വാസമാണ്. അതാദ്യം വിശ്വസിക്കണം. ഞാനങ്ങനെ ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്ന ഒരാത്മാവാണെന്ന് വിശ്വസിക്കണം. കാരണം ഇതിനെ നമുക്ക് തെളിവൊന്നും ഹാജരാക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പറയാം എന്നെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയാം. വേറെ തെളിവൊന്നും ഹാജരാക്കാൻ പറ്റില്ല. ശാസ്ത്രപ്രമാണം. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? അത് വിശ്വസിക്കണം. പിന്നെ സുഖം ദുഃഖമൊക്കെ നമ്മുടെ അനുഭവമാണ്. പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട കാര്യമുണ്ട്? നമ്മുടെ അനുഭവമാണ്. അപ്പൊ നമ്മുടെ അനുഭവത്തോടുകൂടി നമ്മുടെ വിശ്വാസം കൂട്ടിച്ചേർക്കണം. വിശ്വാസം എന്താണ്? ഞാൻ ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന വിഭുവായ വിഭു എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാവാണ്. അങ്ങനെ ആത്മാവായിരിക്കുന്ന എന്റെ ഉള്ളിൽ ഈ വികാരങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വികാരങ്ങൾ നമ്മുടെ അനുഭവമാണ്. എനിക്ക് ആ വികാരങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അത് ഭാവന. അപ്പൊ ഇതിനകത്ത് ഒരു ഭാഗം വിശ്വാസമുണ്ട്, വേറെ ഭാഗം അനുഭവമുണ്ട്, വേറെ ഭാഗം നമ്മുടെ ഭാവനയുണ്ട്. സുഖം ദുഃഖം ഇതൊന്നും നമ്മൾ തീണ്ടുകയില്ലെന്ന് പറയുന്ന ആ പറഞ്ഞ സുഖം ദുഃഖം ഇതൊന്നും നമ്മളെ തീണ്ടുകയില്ല എന്ന് പറഞ്ഞ സാക്ഷി ഭാവനയാണ്. അവിടെ വിശദീകരിച്ചില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ അങ്ങനെ അത് വിശ്വാസമാണ്. മനസ്സിലായോ? എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. കാരണം എന്തുകൊണ്ട്? അറിവ് നമുക്കുണ്ട്. അത് നമ്മുടെ അനുഭവമാണ്, കേവല വിശ്വാസമല്ല. പക്ഷെ അറിവ് ഒരിക്കലും നശിക്കാത്തവണ് നിത്യമാണ്. അതിന് ജനനമില്ല, മരണമില്ല, അസുഖമില്ല, ദുഃഖമില്ല, ദാരിദ്ര്യമില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. ഒരു ഭാഗത്ത് വിശ്വാസം, വേറെ ഭാഗത്ത് എന്താണ്? നമ്മുടെ അനുഭവം, അറിവ് അനുഭവമാണ്. പിന്നെ വേറെ ഭാഗത്ത് നമ്മുടെ ഭാവന. ഈ മൂന്നും കൂടെ കൂടി ചേരുന്നു, വിശ്വാസം, ഭാവന, വിശ്വാസം, ഭാവന, അനുഭവം. മൂന്നും കൂടെ ഇങ്ങനെ കൂടിക്കുഴഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇതിന് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഏത് വിശ്വാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അറിവെന്ന് പറയുന്നത് എന്താണ്? ഞാനിപ്പോ ഒരു ചീത്ത വിളിക്കുന്നു, അപ്പൊ അതിന് മനസ്സിൽ സങ്കടം വരും. എന്നാലും എന്നെ ഇങ്ങനെ വിളിച്ചല്ലോ, ഇത് അനുഭവമാണ് അല്ലേ. ഉള്ളിലാണോ അന്ന് സങ്കടം? ഞാൻ കുറച്ച് പുകഴ്ത്തുകയാണ്, ആള് വലിയ ബുദ്ധിമാനാണ്, കഴിവാണെന്ന് പറഞ്ഞു സന്തോഷം വരുന്നു, ഇതനുഭവം. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. അതിന് തർക്കമുള്ള സംഗതിയല്ല, നമ്മൾ അറിയുന്ന കാര്യമാണ്. അവിടെ അനുഭവമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ഞാൻ അറിവാണ്, ഞാൻ നിത്യമാണ്, എനിക്ക് നാശമില്ല, ഇതൊക്കെ നശിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മള് ഗുരു പറഞ്ഞു അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഭാവന എന്താണ്? ഞാൻ അറിവാണ്, അതുകൊണ്ട് ഇതൊക്കെ എന്നെ ബാധിക്കുന്നില്ല. ഇത് ഏതുപോലെ ആകാശത്തിന്റെ മേഘങ്ങൾ പോലെ, പക്ഷികളെ പോലെ, അല്ലെങ്കിൽ ഞാൻ സമുദ്രത്തിന്റെ കരയിലിരിക്കുക സമുദ്രത്തിന്റെ തിരകളെ പോലെയാണ്, അല്ലെങ്കിൽ നദിയുടെ തീരത്തിരിക്കുമ്പോൾ നദിയുടെ ഒഴുക്ക് പോലെയാണ്. നമ്മുടെ ഇവിടെ മാത്രമല്ല പറയുന്നത്, പഴയ ഗ്രീക്ക് ഫിലോസഫി എന്നൊക്കെ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നമ്മുടെ ഇവിടെ മാത്രം പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെ ഒരു അല്ലല്ല, ഞാൻ അതിലേക്ക് വരാൻ പോവുകയാണ്. അതിത്തിരി പണിയുണ്ട്, കുറച്ചു ദിവസം പണിയുണ്ട്. മനസ്സിലായോ? അതിന് കുറച്ചു ദിവസം പണിയുണ്ട്. അദ്വൈതത്തിലെ എന്താണ് കാഴ്ചപ്പാട് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. എന്നാലേ ഇതിനെ എന്താണ് ഈ പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് മനസ്സിലാക്കണം. എല്ലാം കൂടെ പഠിച്ച് കുഴഞ്ഞു പോയത്. മനസ്സിലായോ? ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിച്ച്, അദ്വൈതവും പഠിച്ച്, ഇതെല്ലാം കൂടെ കൂടി കുഴഞ്ഞിട്ട് അവസാനം അതുമില്ല ഇതുമില്ലാതെ അത് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം ഇത് ക്ലിയർ ആക്കണം, അദ്വൈതി വികാരങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ സ്വാമിമാരുടെ മതപ്രഭാഷണം കേൾക്കും പോലെ ആയിപ്പോകും. നമ്മള് ഇത് കുറച്ച് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ മതപ്രഭാഷണം കേൾക്കാൻ പോയാൽ മതി. അപ്പോ ഇത് ഒരു ശരിക്കും എന്താണ്, ഇതൊരു ധ്യാന സമ്പ്രദായമാണ്. അപ്പോ നമ്മളിത് വിശ്വാസപൂർവ്വം ഇത് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നിരന്തരം ഇങ്ങനെ ഭാവന ചെയ്യുകയാണ്, ഈ വികാരങ്ങളൊന്നും എന്നെ സ്പർശിക്കുന്നില്ല, ഇത് എന്താണ്, പിന്നെ എന്നെ ഞാൻ ഇതിനോട് താതാത്മ്യപ്പെടുന്നില്ല. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് ഇരുന്നിട്ടെന്ന് പറയും, ഈ വികാരങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ ആകാശത്ത്, ഇതൊക്കെ വെറും മിഥ്യയാണ് എന്നോട് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കും. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ ഒരു ഇല്യൂഷനാണ്, ഇത് വെറുമൊരു തോന്നലാണ്. എന്തുകൊണ്ട്? ഞാൻ അറിവാണ്, എന്നെ ഇതൊന്നും തീണ്ടുന്നില്ല, ഇതൊക്കെ ഇല്ലാതായാലും ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് പറയുന്ന ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കി ഈ കാണുന്ന ഇടപാടുകളെല്ലാം ഇല്യൂഷനാണ്, ഒരു തോന്നലാണ്, പ്രതീതിയാണ്. ഇങ്ങനെ കൂടെയൊക്കെ ഇതി കൂടെ കൂട്ടിച്ചേർക്കും. ഇതിങ്ങനെ ഈ ഭാവന വളർത്തി വളർത്തി കൊണ്ടുവന്നു. ഇതൊക്കെ ഒരു മിഥ്യയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതിനോട് താതാത്മ്യപ്പെട്ട്, ഇതിനോട് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ എന്തിനാ ദുഃഖിക്കുന്നത്? അല്ലെങ്കിൽ ഇത് കിടന്ന് കുഴഞ്ഞു മറയുന്നു. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മാറിയിരിക്കണം. മിഥ്യയായ കാര്യങ്ങളെ പെട്ട് ഞാൻ എന്തിനാ വലിഞ്ഞു പോകുന്നു എന്നൊക്കെ ഭാവനയും. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് ഇത് മിഥ്യ എന്നറിയുന്നത്. അതുകൂടെ എന്റെ കൂടെ ചേരും. ഇത് ഞാൻ പറയുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഞാൻ പറയുന്നത് കേവലം നമ്മുടെ എന്തിനെ കുറിച്ചാണ്? ഇമോഷൻസ്, വികാരങ്ങളെ സംബന്ധിച്ച് മാത്രം പറയുന്നു. പറയുന്നിടത്ത് നിൽക്കണം ചിന്ത, അതിന്റെ അപ്പുറം ഇപ്പുറം പോകരുത്. അങ്ങനെ പോയാൽ എൻഡ്ലെസ്സായി പോകും, അനവസ്ഥാ ദോഷം വരും. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് കാടുകയും ഒരു സബ്ജക്റ്റിൽ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്താണ് സബ്ജക്റ്റിന്റെ പുറത്ത് ചാടിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കും. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസരം തന്നെ ഇല്ലാതെ പോകും, മനസ്സിലാക്കും. ബെഡ് ആൻഡ് റസൽ എന്ന് കേട്ടിട്ടുണ്ട്. ബെഡ് ആൻഡ് റസൽ വലിയ ചിന്തകനാണ് പുള്ളിയവരടുത്ത്. വിദേശത്ത് ഒരു ഇവിടുത്തെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ പുള്ളി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നത്തെ കാലമാണ്, ഒരു വർഷം മുമ്പ്. ഭൂമി ഇന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ പരന്നതല്ല, അതിങ്ങനെ ഉരുണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ പറയും പോലെ നിശ്ചലമല്ല, ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരമ്മൂമ്മ പറഞ്ഞ്, ഇയാൾ ഈ പറയുന്നതൊക്കെ വെറും അബദ്ധമാണ്, ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ഭൂമി പരന്ന് തന്നെ ഇരിക്കുന്നു. ഉരുണ്ട ഭൂമി എന്ന് ഒരിടത്തും പോയി കാണാൻ പറ്റില്ല. എവിടെ ചെന്ന് നോക്കുക, എല്ലായിടത്തും ഭൂമി എങ്ങനെ ഇരിക്കുന്നു, പരന്നാണ്. ഞാൻ ലോകത്ത് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഇതുവരെ ഉരുണ്ട ഭൂമി കണ്ടിട്ട്. പിന്നെ ഈ ഭൂമി നിങ്ങൾ പറയുന്നത് പോലെ ആകർഷണം കൊണ്ട് നിൽക്കുന്ന. പിന്നെ ഈ ഭൂമിയുടെ അടിയിൽ ഒരു ആമയുണ്ട്, ഈ ആമയുടെ പുറത്താണ് ഈ ഭൂമി ഇരിക്കുന്നത്. ഈ ആമ ചിലപ്പോ ചലിക്കും, അപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. ഇങ്ങനെ അമ്മൂമ്മയുടെ അറിവ് പറഞ്ഞു. അപ്പോ റസല് അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചു, ശരി നിങ്ങൾ പറഞ്ഞല്ലേ സമ്മതിക്കാം. ഈ ആമ എവിടെയായിരിക്കുന്നു, ആമയുടെ പുറത്ത് ഭൂമി. അപ്പൊ ആമയ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടി, ആമ നടക്കുമ്പോഴാണ് ഭൂമി ചലിക്കുന്നതെന്ന് പറഞ്ഞാൽ നടക്കാൻ അതിനൊരു സ്ഥലം വേണ്ടി. ഇതൊക്കെ എവിടെ നിന്നാണ്? അപ്പൊ പറഞ്ഞ്, ഓ നീ വളരെ ബുദ്ധിമാനാണ്, പക്ഷെ ബുദ്ധിയുള്ള ഒരു മണ്ടനാണ് നീ. ഒരു ബുദ്ധിയുള്ള മണ്ടനാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞതിനൊക്കെ ശരിക്കും മനസ്സിലായത്, ഈ ആമ അതിന്റെ അടിയിൽ വേറൊരു ആമയുണ്ട്, അതിന്റെ പുറത്തായിരിക്കുന്നു. ആമയത് വേറൊരു ആമയുടെ പുറത്ത്, ആ ആമ അത് വേറൊരു ആമയുടെ പുറത്ത്. ഇതിനാണ് അനവസ്ഥ എന്ന് പറയും. അങ്ങനെ പോയാൽ ഇതുവരെ പോകും? ഏതാമയുടെ ഇതുവരെ പോകും? അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാ ആമയ്ക്ക് അവസാനം വരും. ഇതാണ് അനവസ്ഥ. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഉത്തരം കിട്ടാതെ മനസ്സിലാ. അത് അനവസ്ഥാ ദോഷം പറ്റുന്ന നമ്മൾക്ക് ഉത്തരം കിട്ടണമെന്ന് വാശി പിടിക്കുകയും ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അതിരില്ലാതെ പോവുകയും ചെയ്യുമ്പോഴാണ് അനവസ്ഥാ ദോഷം വരുന്നത്. ഈ അനവസ്ഥാ ദോഷം നമ്മൾ ചിന്തിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. അനവസ്ഥാ ദോഷം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഞാൻ ചിന്തിക്കുന്നു, എനിക്കൊരു ഉത്തരം കിട്ടുന്നു. ഉത്തരം കിട്ടാതെ ഞാനൊരു ഉത്തരത്തെ സൃഷ്ടിക്കുകയാണ്. ഒരു ആമയുടെ പുറത്താണെന്ന് പറഞ്ഞു. ആ ആമയുടെ എന്ന് ചോദിച്ചു വേറൊരാമ, ആ ആമയുടെ എന്ന് ചോദിച്ചു വേറൊരാമ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൽപ്പിച്ച് കൽപ്പിച്ച് പോകും. അപ്പൊ എനിക്കൊരു ഉത്തരം കിട്ടിയേ തീരുമെന്ന് വാശി പിടിക്കുകയാണ്. വാശി പിടിക്കുന്നിടത്താണ് അനവസ്ഥ. ഈ അനവസ്ഥ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് ഭൂമി ഇരിക്കുന്ന ആമയുടെ പുറത്താണെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും ചോദിക്കുക, ആമ എവിടെ ഇരിക്കുന്നു? അപ്പൊ ഞാൻ സ്വയം മനസ്സിലാക്കണം എന്റെ ചിന്തയിൽ എന്തോ ഒരു തകരാറ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തോ ധരിക്കണം, വീണ്ടും ഉത്തരം കിട്ടണമെന്ന് വാശി പിടിക്കരുത് പറയണേ എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ അറിവില്ലായ്മ അംഗീകരിക്കണം. നമുക്ക് പലപ്പോഴും കൂടുതൽ ഉപകരിക്കുന്ന നമ്മുടെ അറിവില്ലായ്മയായിരിക്കും, അറിവായിരിക്കില്ല. മനസ്സിലാ, വീണ്ടും അറിയാമെന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ ആമ ആമയുടെ അടി ആമ ആമയുടെ അടിയുടെ ആമ അങ്ങനെ അങ്ങനെ അങ്ങനെ പോകും അവസാനം എന്താ. പക്ഷെ ആമയുടെ പുറത്ത് ഭൂമി എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു തകരാറുണ്ടെങ്കിൽ എനിക്ക് ഉത്തരം അറിയില്ല എന്നങ്ങ് സമ്മതിച്ചാൽ മതി, പ്രശ്നം തീർന്നു. അറിവിനേക്കാൾ പലപ്പോഴും ശ്രേഷ്ഠമാണ് എന്ത്, നമ്മുടെ അറിവില്ലായ്മയെ അംഗീകരിക്കുക എന്ന് പറയുന്നു. പ്രശ്നം എന്താണ്? പ്രപഞ്ചം അങ്ങനെ ഉണ്ടായി, അത് ആമയുടെ പുറത്തിരിക്കണം എന്ന് പറഞ്ഞ അതിലെന്തോ ഒരു പെശ കൊണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല എന്നങ്ങ് സമ്മതിക്കുക, പ്രശ്നം തീർന്നല്ലോ. അതുപോലെയാണ് എന്താണ് നമ്മള് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് എപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മുടെ അറിവില്ലായ്മയെ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നു. നമ്മൾ ഏത് കാര്യത്തിൽ വിശ്വസിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു, അറിവില്ലായ്മയെ നമ്മൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അറിവില്ലായ്മ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അപ്പോ രണ്ട് സ്റ്റാൻഡിലേ നമുക്ക് നിൽക്കാൻ പറ്റൂ, ഒന്നുകിൽ അറിയുക അല്ലെങ്കിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, അറിവില്ലായ്മ അറിവില്ലായ്മ അംഗീകരിക്കുന്നില്ല, അറിവില്ലായ്മ നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പോ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അറിവില്ലായ്മ അംഗീകരിക്കുന്നു, എനിക്കറിയില്ല, പ്രശ്നം എന്താണ്. എന്നുവെച്ചാൽ എവിടെയാണോ നമ്മുടെ അറിവില്ലായ്മ നിലനിൽക്കുന്ന അവിടെയാണോ നമ്മുടെ വിശ്വാസം നിൽക്കുന്നത്, ഏത് വിഷയത്തിലായാലും ശരി. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, നമുക്കറിയാൻ ഒരു നിവൃത്തിയില്ല, വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. നമ്മൾ പറയണ്ടേ എന്താണ് ഈ തൽക്കാലം നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ ശരിയോ തെറ്റോ എന്നറിയാൻ എനിക്ക് ഒരു വഴിയില്ല അല്ലേ. ഗതികെട്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നു, നീ പറയുന്ന ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്, നീ പറഞ്ഞ ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോ വിശ്വാസമെല്ലാം നിൽക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയിലാണ്. അറിയുന്നിടത്ത് വിശ്വാസത്തിന്റെ ആവശ്യമില്ല, അറിയുന്നിടത്ത് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അറിഞ്ഞു, പ്രശ്നം തീർന്നു. ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ്, നമ്മൾ അറിഞ്ഞു, പ്രശ്നം തീർന്നു. ഭൂമി എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സ്പേസിൽ, ഗ്രാവിറ്റേഷൻ, പ്രശ്നം തീർന്നല്ലോ. അല്ല, അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ പറയും ഇതിന്റെ അടിയിൽ ഒരു ആമയുണ്ടെന്ന്. അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ആമ നമ്മുടെ വിശ്വാസമാണ്, ഗ്രാവിറ്റേഷൻ നമ്മുടെ അറിവാണ്. രണ്ടു തമ്മിലും വ്യത്യാസം. അപ്പോ ഇപ്പോ ആകാശത്ത് പോലെ വിഭുവായിരിക്കുന്ന ഒരാത്മാവ് അതാണ്, താൻ താൻ സാക്ഷിയാണ്, ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. കാരണം ഇതിനെ അറിയാൻ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ശാസ്ത്രം പറയുന്നു എന്താണ്, നീ വിശ്വസിക്കുക. ശാസ്ത്രം അത്രേ പറയുന്നുള്ളൂ. എന്തേ, നീ ഇതിനെ വിശ്വസിക്കുക. പക്ഷെ നമുക്ക് അറിയാന്നുള്ള ഭാഗങ്ങളുണ്ട്, അതാണ് നമ്മുടെ സുഖദുഃഖങ്ങൾ, അതറിയാം. വിശ്വസിക്കേണ്ട ആവശ്യമില്ല, എന്നത് സുഖമാണോ ദുഃഖമാണോ ഞാൻ അറിയുന്നു. അപ്പോ നമ്മുടെ വിശ്വാസം ഞാൻ സാക്ഷിയാണെന്നുള്ള, നമ്മുടെ അനുഭവം സുഖദുഃഖങ്ങൾ, പിന്നെ നമ്മുടെ ഭാവന, മൂന്നും കൂടെ കൂട്ടിച്ചേർന്നാൽ നമുക്കൊരു പ്രയോജനം ഉണ്ടാവും. എന്താണ്, നമുക്കൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും, ഡിസ് അസോസിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു റിലീഫ് ഉണ്ടാവും. എന്തിൽ നിന്ന്? നമ്മുടെ ഇമോഷൻസ് അതിൽ നിന്നുണ്ടാകുന്നു, സുഖദുഃഖങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് നമുക്കുണ്ടാവും. അപ്പൊ ഇത് മൊത്തത്തിൽ ഇത് നമുക്കൊരു മിസ്റ്റിസിസം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ ഭാഗവും നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആത്മീയത എപ്പോഴും മിസ്റ്റിക്കായിരിക്കുന്നത്, അതിന് മിസ്റ്റിസിസം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്ത ഒരു ആത്മീയതയില്ല. എപ്പോഴും നമുക്ക് അറിയാൻ വയ്യാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അത് നമുക്കിപ്പോ ഒരു കാര്യത്തിന് ഗുണമുണ്ടെങ്കിൽ വിശ്വസിക്കുന്നതിന് എന്താ ദോഷം? എല്ലാ വിശ്വാസങ്ങൾക്കും എന്താണ് ഒരു ഗുണമുണ്ടാവാം, ദോഷവും ഉണ്ടാവാം, പക്ഷെ ഗുണമുണ്ടാവാം. ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഗുണമുണ്ട്. പൂജയിൽ വിശ്വസിക്കുന്നു, ഗുണമുണ്ട്. മന്ത്രങ്ങളിൽ വിശ്വസിക്കുന്നു, ഗുണമുണ്ട്. ദോഷമില്ലാന്നല്ല, അതിനെല്ലാം ഗുണമുണ്ട്. എന്നുകൊണ്ട് വിശ്വാസങ്ങൾക്ക് അങ്ങനെ ഒരു വശമുണ്ട്. അവിടെ നമ്മളൊരു കാര്യം കൂടെ അംഗീകരിക്കണം, എന്താണ്? അവിടെ നമ്മുടെ അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ട് ഇമോഷൻസ് അതിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ അദ്വൈതിയുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് അത് കുറെ മിസ്റ്റിക്കലാണ് എന്ന് പറയും. പിന്നെ അതിന്റെ അകത്ത് കുറച്ച് ഫാന്റസിയുണ്ട്. ഫാന്റസി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ഫാന്റസി കൽപ്പന. കൽപ്പനയില്ല ഇതിനകത്ത്. കാരണം ഞാൻ ആകാശം പോലെ വിഭവമായ ആത്മാവാണെന്ന് പറയുന്നത് നമ്മുടെ ഒരു കൽപ്പനയാണ്. ഞാനിപ്പോ അറിയുന്നുണ്ടോ എന്നെ? അങ്ങനെ കൽപ്പനയാണ്. പക്ഷെ അദ്വൈതി അങ്ങനെ കൽപ്പനയാണെന്ന് പറയുന്നത് സാക്ഷി എന്ന് പറയുന്നു. സാക്ഷി എന്നാണ് പറയുന്നത്? അല്ല, അഹം അഹം നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഭാഗം ഞാൻ പറഞ്ഞല്ലോ, സുഖം, ദുഃഖം, അറിവ്, അസ്തിത്വം, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ പറഞ്ഞ ഭാവന എന്ന് പറഞ്ഞ എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിത്യശുദ്ധ ബുദ്ധനാണ്, ആകാശം പോലെ പരന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ വിശ്വാസമല്ലേ? ആണോ അല്ലേ? നമ്മുടെ അനുഭവങ്ങളെയും വിശ്വാസത്തെയും വേർതിരിച്ചറിയണം. ഇതാണ് പറയുന്നത്. എല്ലാം കൂടെ കൂടിക്കളഞ്ഞൊരു അവിയൽ പോലെ കിടക്കുന്നു. ഇത് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയണം. ഇതിന് വേണ്ട ഒരു ഇൻട്രോസ്പെക്ഷൻ ആണ് വേണ്ടത്. മനസ്സിലായോ? നമ്മൾ തന്നെ നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നതിനെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധം വേണം. നമ്മൾ അറിവിന്റെ തലത്തിൽ എവിടെ നിൽക്കുന്നു, വിശ്വാസത്തിന്റെ തലത്തിൽ എവിടെ നിൽക്കുന്നു, ഭാവനയുടെ തലത്തിൽ എവിടെ നിൽക്കുന്നു, ഈ മൂന്നും കൂടെ കൂടി ചേർന്ന് ഒരു മിസ്റ്റിക്കൽ ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വ്യക്തമായിട്ട്. അല്ലാതെ എന്താണ് മതപ്രഭാഷണം കേട്ടിട്ട് നമ്മളത് വീണ്ടും ഉരുവിട്ടോണ്ടിരിക്കുക, അത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചിട്ട് നമ്മളത് വീണ്ടും ഉരുവിടുക, അതുകൊണ്ട് കാര്യമുണ്ട്? നമ്മളോ പോയി നമ്മുടെ കാര്യമോ പോക്ക് കേസായി, മറ്റുള്ളവനും കൂടെ നമ്മൾ വഴിതെറ്റി. അങ്ങനെ വരരുത്. അങ്ങനെ ഒരു അങ്ങോട്ടല്ല. നമ്മളിത് എന്താണ് നമ്മൾ ധരിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആ അത് അത്രയും മതി. അതിനാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. കൺഫർമേഷൻ ബയാസ്. എന്നുവെച്ചാ നമ്മുടെ ബുദ്ധിയുടെ ചതിക്കുഴികൾ. ചതിക്കുഴികൾ അതിന് നമ്മളെ പെടുത്തിയിട്ടിരിക്കുകയാണ്. അതായത് ബുദ്ധിയുള്ളവര് അവരുടെ ബുദ്ധി കൊണ്ട് ബുദ്ധിയുടെ ചതിക്കുഴികളിൽ നമ്മളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് വേണമെങ്കിൽ അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. അതായത് ഇതവിടെ ഇരിക്കട്ടെ, വേറെ വിഷയത്തിലേക്ക് പോവാം, രാഷ്ട്രീയത്തിലേക്ക് പോവാം. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നു, ഒരു രാഷ്ട്രീയ നേതാവ് വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് വയ്ക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ നേതാവിനെയും ഫാനല്ല, ഒന്നിനും വിശ്വസിക്കുന്ന ആളുമല്ല. മനസ്സിലായോ? എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തോട് യാതൊരു മമതയും താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് കൺഫർമേഷൻ ബയാസ് ഇല്ല. അത് ഞാൻ എന്നെ പറിച്ച് ദൂരെ കളഞ്ഞ കാര്യങ്ങളാണ്. ചെറിയ പ്രായത്തിലൊക്കെ ഇന്ന പാർട്ടി നല്ലതായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. മുതിർന്നതിന് ശേഷം പിന്നെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ കുറ്റമല്ല, അതില് നല്ല വശങ്ങളും കാണും മോശം വശങ്ങളും കാണും, രണ്ടും കാണും. ഒരു നേതാവായാലും ശരി, നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും നല്ല വശവും കാണും ദോഷം വശങ്ങളും കാണും, രണ്ടും കാണും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫാൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവണതയാണ് നല്ലതിനെ മാത്രം ചൂസ് ചെയ്യുക. നമ്മൾ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കും, മോശം കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. മനസ്സിലായോ? അത് തന്നെ നമ്മളിങ്ങനെ അതിനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യും, നല്ലതിനെ മാത്രം നമുക്ക് നല്ല, കാരണം നമ്മൾ ഫാനായിപ്പോയി. ജീവിതത്തിൽ ഒന്നിന്റെയും ഒരാളിന്റെയും ഫാനാകാൻ പാടില്ല. ഫാനായ നമ്മളെ നല്ലത് മാത്രം നോക്കും, ചീത്ത നമ്മൾ നോക്കത്തില്ല. അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പോലെയാണ്. യൂട്യൂബിൽ നിന്നൊരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അതുപോലെയുള്ള 10 പ്രഭാഷണം ആയിരിക്കും അത് അവരുടെ കാണിച്ചു തരുന്നു. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കുന്നു. ആ ഇവൻ ഇതാണ് ഇഷ്ടം, കോമഡിയാണ് ഇവൻ ഇഷ്ടം. പിന്നെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വരുന്ന മുഴുവൻ എന്തായിരിക്കും? കോമഡിയായിരിക്കും. ഇതാണ് കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ അഭിരുചിക്ക് അനുകൂലിച്ച് മാത്രം നമ്മൾ എടുക്കും. അത് മാത്രമല്ല, നമ്മൾ ഫാനായാൽ നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അകലം പ്രാപിക്കും. ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമ്മൾ അടുത്തിരിക്കും, അവര് പറയുന്ന മാത്രം കേൾക്കും, അവര് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ആ പാർട്ടിക്കാരൻ പറഞ്ഞ കേൾക്കും. അപ്പോ ഒരാള് പറയുന്നത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനെന്താ പറയുന്നത്? ഇതിനെ എക്കോ ചേംബർ എന്ന് പറയും. എക്കോ ചേംബർ എന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ ഒരു എക്കോ ചേംബറിനകത്ത് നമ്മൾ പെട്ടുകഴിഞ്ഞാല് അവിടെ എപ്പോഴും ഒരേ എക്കോ തന്നെ കേട്ടുകൊണ്ടേയിരിക്കും. ഡും എന്ന് പറഞ്ഞാൽ ഡും ഡും ഡും ഡും ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ നന്മകൾ കേട്ട് കേട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെയൊക്കെ നമ്മുടെ സുഹൃത്തുവലയത്തിൽ നിന്ന് അകറ്റി നമ്മൾ നിരന്തരം ഈ പാർട്ടിയുടെ അപാദാനങ്ങളും ഇതിന്റെ പുകഴ്ത്തലുകളും ഇതിന്റെ നന്മകളും തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടേ കിടക്കും. അപ്പൊ നമ്മൾ സ്വയം എന്ത് ചെയ്യും? ഈ രാഷ്ട്രീയത്തിന്റെ എക്കോ ചേംബറുകളായി മാറും. ഇതിന് ഈ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന മുഴുവൻ പേരും എന്താണ്? അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ എക്കോ ചേംബറുകളാണ്. അദ്വൈതത്തിലേക്ക് വരാൻ ഇനി മതം പോട്ടെ. നമ്മളിപ്പോ ഏതെങ്കിലും ഈ പൊതുവെ ഈ വേദാന്തമൊക്കെ പഠിപ്പിക്കുന്ന ഈ പുരോഹിത വർഗമാണ്, അവര് ഏതെങ്കിലും ഒന്നി കയറി പിടിക്കും. ഒന്നിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ താല്പര്യമുള്ളു. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കുറെ പൈസ ഉണ്ടാക്കുക, കുറെ അത് ഇതൊക്കെ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോ ചിലര് അദ്വൈതം അല്ലെങ്കിൽ ഇഷ്ടാദ്വൈതം ഇങ്ങനെയുള്ള ഓരോ എക്കോ ചേംബറുകളിൽ പെടും. എന്നിട്ട് ഇവര് നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിതിന്റെ അകത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ ഇവര് നമ്മളെ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പം ഇതിന്റെ എക്കോ ചേംബറുകളാക്കും. അപ്പൊ നമ്മൾ ഇതേനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താണ് പറയുന്നത് നമുക്കും ശരിക്കും ബോധമൊന്നും വരത്തില്ല. ഈ നിലാവത്തിറങ്ങി കുറുക്കനെ പോലെ ഒരു ശരിക്കും കണ്ണു കാണാതെ എന്നാ എന്തൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കും. ശരിക്കും നമ്മൾ പറ്റിപ്പോകുന്ന എന്താണ്? ഈ എക്കോ ചേംബറുകളിൽ നമ്മൾ പെട്ടുപോവുകയാണ്. എന്നുവെച്ചാ ബുദ്ധിയുടെ ചതി കുഴികളിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേറൊരു ഇപ്പോ വേറെ ഒരു ദർശനമായിട്ട് ഒരുത്തം വരെയാണ് നമ്മൾ അവനോട് തർക്കിക്കും. ഇപ്പൊ നീ പറയുന്നൊക്കെ അസംബന്ധമാണ്, വേറെ അവനെ തർക്കിക്കും. പിന്നെ നമ്മൾ ഒന്നിനെ തന്നെ എന്ത് ചെയ്യും, മുറുകെ പിടിച്ച് ഇതാണ് എന്റെ പ്രാണവായു എന്നും പറഞ്ഞ് നമ്മൾ അതിലിങ്ങനെ ചുരുണ്ടുകൂടും, അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതിനാണ് കൺഫർമേഷൻ ബയാസം. വേറെ ഏതിനെയും നിഷേധിക്കാനും ഒന്നിനെ മാത്രം ശരിയെന്ന് പറയുന്നതിനുള്ള ഒരു പ്രവണത വരും. സ്വയം ആലോചിച്ച് തീരുമാനിക്ക്. ഞാൻ ഈ ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ എന്തിനാ പരദൂഷണം പറയുന്നു? ഓരോരോ സിദ്ധാന്തങ്ങളും നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തങ്ങളെ കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നവരെ കുറിച്ചും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ ഉള്ളി വെളിച്ചം വരണമല്ലോ, വേണോ വേണ്ടേ? വേറെ ആരും വെളിച്ചം കൊടുത്തി വെച്ചാൽ ശരിയാവില്ലോ. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ വെളിച്ചം കൊടുക്കണം. അപ്പൊ നമ്മളിത് ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ എന്ത് വരുന്നു, നമ്മുടെ ചിന്ത സങ്കുചിതമാകുന്നു, അത് വിശാലമായിട്ടെല്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് ഗുരു പറഞ്ഞത്, നമ്മൾ എന്ത് പഠിച്ചാലും ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി പഠിക്കുന്നു. ഇതിന്ന് കളയേണ്ട ഒരുപാട് കാര്യമുണ്ട്, എടുക്കേണ്ടതും പലതും ഉണ്ട്. സമബുദ്ധിയോടുകൂടി പഠിക്കണം എന്നൊക്കെ പറയുന്നേ, എന്നുവെച്ചാൽ എല്ലാത്തിനും ശരിയുണ്ട്. അതിന്റെ ഗുരു എല്ലാ മതത്തെയും അംഗീകരിച്ചു, എല്ലാത്തിനും കുറെ ശരികളുണ്ടെന്നുള്ള ആ ബോധത്തോടുകൂടി കാര്യങ്ങൾ പഠിക്കുന്നു. അല്ല, ഒന്നിന്റെ എക്കോ ചേംബർ ആകരുത്. ദോഷം കണ്ടുകഴിഞ്ഞാൽ ദോഷം കണ്ടുകഴിഞ്ഞാൽ ശരിയുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ദോഷം കണ്ടാൽ അതിനെ തള്ളിക്കളയുന്നു. ഇപ്പൊ അദ്വൈതത്തെ തന്നെ നോക്കിപ്പോ, അദ്വൈതത്തില് വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ശങ്കരാചാര്യ കാര്യം തന്നെ എടുക്കുക. ശങ്കരാചാര്യ തർക്കിക്കാൻ മിടുക്കനാണ്, തർക്ക ശരിയായ രീതി ഉപയോഗിക്കും, ഉപയോഗിച്ചിട്ട് എതിരാളികളെയൊക്കെ അടിച്ചിരുത്തും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ തർക്കത്തിലൂടെ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ കഴിയാതെ വരും. മനസ്സിലായോ? സമർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോ തർക്കത്തെ അവിടെ ഉപേക്ഷിക്കും. എന്നിട്ട് എന്ത് പറയും? അത് എന്ന് പറയും. ഇതൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അർത്ഥാപത്യ, അത് വേറെ. അപ്പോ ഇങ്ങനെയുള്ള ഇതിങ്ങനെ ആർഗ്യുമെന്റിനാകുമ്പം അവർ ഒറ്റപ്പറത്തിലാണ്. അതോടുകൂടി ആർഗ്യുമെന്റ് മറ്റൊരിടത്തും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നു, ശങ്കരാചാര്യ ഒരു ഫിലോസഫറായിട്ട് പാശ്ചാത്യരാരും അംഗീകരിക്കില്ല. ശങ്കരാചാര്യ പറയുന്ന ഒരു തിയോളജിക്കൽ ഫിലോസഫർ എന്നാണ്. മനസ്സിലായോ? തിയോളജി എന്ന് പറയുമ്പോ ഈ വെളിപാടുകളെ വ്യാഖ്യാനിക്കുന്നതാണ് തിയോളജി. ബൈബിള്, ഖുറാൻ, വേദം ഇതൊക്കെ വെളിപാടുകളാണ്, അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് തിയോളജി. ലോജിക്കലായി ചിന്തിച്ച് കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നതാണ് ഫിലോസഫി. ശങ്കരാചാര്യ ലോജിക്കൽ കൺക്ലൂഷനിലല്ല എത്തിച്ചേരുന്നത്. എന്ത് ചെയ്യുന്നു? ഈ വെളിപാടുകളെ കൂടെ സ്വീകരിക്കുന്നു, സ്വീകരിച്ചിട്ടോ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യ ഒരു ഫിലോസഫർ അല്ല, ശരിക്കുള്ള അർത്ഥം തിയോളജിക്കൽ ഫിലോസഫറാണ്. സമ്പ്രദായം ഓരോരുത്തരും പറയും, അവരവരുടെ സമ്പ്രദായം എന്ന് പറയും. എന്താണ് അദ്വൈതിയും വിശിഷ്ടാദ്വൈതിയും എല്ലാരും പറയും സമ്പ്രദായം. സമ്പ്രദായം എന്ന് വെച്ചാൽ അവനെ അടിച്ചിരുത്താനുള്ള ഒരു പരിപാടി. മനസ്സിലായോ? സമ്പ്രദായം എന്ന് പറയുന്ന ഒരു നുഖം ശിഷ്യന്റെ കഴുത്തി വെച്ചു കൊടുക്കുന്നതാണ് അസമ്പ്രദായം. എന്ത് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച പോലെ തന്നെ വ്യാഖ്യാനിക്കണം, വേറെ വ്യാഖ്യാനം പാടില്ല. സ്വതന്ത്രമായ ചിന്തയെ തടയുന്ന ഒന്നാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. പറയുന്നത് കേറുന്നുണ്ട്, തലക്കകത്ത് കേറുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മള് ക്വസ്റ്റ്യൻ ചെയ്തില്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺഫർമേഷൻ ബയാസ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മള് ഇതാണ് ശരി, ഇതാണ് ആത്യന്തികമായ ശരി. ഇതിന്റെ രസമുണ്ട്. അതായത് ഞാനിപ്പോ ധ്യാനാശ്രമത്തില് പഠിച്ചത്, എനിക്ക് ഫുഡും അക്കോമഡേഷനും എല്ലാം തരുന്ന അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞ നമ്മൾ വിശ്വസിക്കാതെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പറ്റും. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി പുറത്തു പോകുമ്പോഴേ അല്ല, ഞാനും എന്താണ് ഈ ദയാനന്ദ സരസ്വതിയെക്കാളും വിവരമുള്ള ഒരു ആചാര്യന്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ട്രഡീഷണലായി ശാസ്ത്രമൊക്കെ പഠിച്ചാണ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചോദ്യം ചെയ്യുന്ന റീസണബിൾ ആണെങ്കിൽ, മനസ്സിലായോ, നമ്മുടെ ചോദ്യം കഴമ്പുള്ളതായിരിക്കും. അപ്പോ പല കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ചോദ്യം ചെയ്യുമ്പോ നമ്മൾ ഒരാളെ ചോദ്യം ചെയ്ത് തോൽപ്പിക്കാനായി ശ്രമിക്കില്ല, പക്ഷെ ചോദ്യങ്ങൾ ഉന്നയിക്കും. ചോദ്യങ്ങൾ ഉന്നയിക്കും, ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറയും. അപ്പോ എന്താണ് ദിവ്യാൻ സ്വാമിയുടെ അടുത്ത് ഞാനൊരുക്കി ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ദിവ്യാൻ സ്വാമി പറഞ്ഞു, ഞാനത് കാശികാനന്ദ സ്വാമിയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം, എനിക്കിതിനിപ്പോ ഉത്തരം പറയാൻ പറ്റത്തില്ല, ഞാൻ കാശികാനന്ദ സ്വാമിയുടെ അടുത്ത്. കാരണം അന്ന് ജീവിച്ചിരിപ്പുള്ള പിന്നെ വേറെ ഒരാൾ ഇന്ത്യയിൽ കാശികാനന്ദ സ്വാമിയാണ്. അപ്പൊ എന്നോട് ഇത് പറഞ്ഞതാണ്, ഞാൻ കാശികാനന്ദ സ്വാമിയുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. പിന്നെ ചോദിച്ചോ പറഞ്ഞോ എന്നൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ തർക്ക വിഷയം. എന്താണ് ചോദിച്ചതെന്ന് ഞാൻ ഇപ്പൊ ഓർക്കുന്നു, വെറും തർക്കത്തിന്റെ വിഷയമാണ്. അപ്പൊ ചോദ്യം ചോദിക്കുന്നതിന് തെറ്റില്ല, നമ്മൾ ചോദിക്കുന്നത് ന്യായമായിരിക്കണം. ആ വ്യക്തിയെ അപഹസിക്കാൻ വേണ്ടി ചോദിക്കരുത്, പരാജയപ്പെടുത്താൻ വേണ്ടി ചോദിക്കരുത്. നമ്മൾ അറിയാൻ വേണ്ടി തന്നെ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയാണ്. മനസ്സിലായോ? പലതും ചോദിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ദർശനമൊക്കെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് പഠിക്കുമ്പം തന്നെ. അപ്പോ അത് ചിലതിന് മറുപടി പറയും, ചിലത് പറയും അത് മറ്റൊരു വിഷയമാണെന്ന് പറയും. പിന്നെ ചിലത് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചർച്ച ചെയ്ത് എന്താണ് ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും. കാരണം ഇത് ഒരു വെറും ആശയങ്ങളുടെ കൈമാറ്റമാണല്ലോ, അതിന്റെ പേരിൽ അത് വ്യക്തി വിദ്വേഷത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മളൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ചർച്ച ചെയ്തിട്ട് അങ്ങോട്ട് ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള ശ്രമം നടത്തിയിട്ട് അത് വ്യക്തിപരമായ അകൽച്ചയിൽ പോകാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ തന്നെ അതവിടെ നിർത്തും. പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചർച്ച നീട്ടിക്കൊണ്ടു പോകത്തില്ല. പക്ഷെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലാതെ. അപ്പോ അതുകൊണ്ട് എന്നോടൊരു വിദ്വേഷം ഇപ്പോഴും ഇല്ല, അന്നും ഉണ്ടായില്ല, ഒരിക്കലും അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല. ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കൺഫർമേഷൻ ബയാസുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഗുരു അവിടേക്ക് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഗുരുവിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടുന്നത്. മനസ്സിലായ? അപ്പൊ ഗുരുവിന്റെ അങ്ങനെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിഴങ്ങന്മാർക്കൊന്നും മനസ്സിലാകത്തില്ല. അതാണ് വേറൊരു പ്രശ്നം. ഗുരുവിന്റെ അപ്രോച്ച് എന്ന് പറയുന്നു എന്താണ്? ശരി എന്താണെന്ന് അറിയുന്നതിന് ഏതിനെയും നമുക്ക് പരിശോധിക്കാം. ഏത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ശരിയേത് തെറ്റാണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. അല്ല, മുൻവിധിയോടുകൂടി ഒന്നിനെ സമീപിക്കരുത്. ഇങ്ങനെയൊക്കെ ഗുരുവിന്റെ സംഭാഷണങ്ങളൊക്കെ പലയിടത്തും ഗുരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു വിഷയത്തോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വരുംതോറും നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം? അത് മിസ്റ്റിക്കലായ അപ്രോച്ച് ആയിരിക്കരുത്, മറിച്ച് എങ്ങനെയുള്ള അപ്രോച്ച് ആയിരിക്കണം? ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സമീപന രീതി എന്തായിരിക്കണം? അത് സയന്റിഫിക് ആയിരിക്കും. ഇത് അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഗുണം സയന്റിഫിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഗുണം? അത് അപ്ഡേറ്റഡ് ആണ്. സയന്റിഫിക് ആയ നോളജ് എന്ന് പറയുമ്പോൾ അത് അപ്ഡേറ്റഡ് ആണ്. നമ്മളീ പറയുന്ന അറിവുകൾക്കൊന്നും അപ്ഡേഷൻ ഇല്ല. മനസ്സിലായോ? അതൊന്നും അപ്ഡേറ്റ് ചെയ്ത അറിവുകളല്ല. ലോകത്ത് സർവ്വം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പൊ അപ്ഡേറ്റഡ് ആയ നോളജ് അറിവുകളും നമ്മൾ സ്വീകരിക്കും. അറിവ് എന്നുള്ള അലക്ക് എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ അങ്ങനെയുള്ള ഒരു അറിവിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാണാതെ പഠിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതെന്താവും? ഔട്ട്ഡേറ്റഡ് ആവും. കാലഹരണപ്പെട്ടത്. കാലഹരണപ്പെട്ട പല സിദ്ധാന്തങ്ങളുമാണ് നമ്മളിപ്പോ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുകിടക്കുന്നത്. എന്തോ ഭയങ്കര സംഭവം എന്നും പറഞ്ഞ് പല കാര്യങ്ങളും. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് വേണം. നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകരുത്, മറിച്ച് എന്താവണം? അപ്ഡേറ്റഡ് ആയി. ഞാൻ വിശ്വസിച്ചു വെച്ചാല് ഇപ്പൊ സ്വാമി പൊട്ടിച്ച് തെളിപ്പിച്ച് ദൂരകളേന്ന് തോന്നുന്നേ. അല്ല, വിശ്വാസത്തെ നോക്കണ്ട. വിശ്വാസത്തെ സംബന്ധിച്ച് എന്റെ നിലപാട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിശ്വാസം നമുക്ക് സുഖം തരുന്നുണ്ടെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല. അത് മേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നത് എന്താണ്, നമ്മുടെ അറിവിന്റെയും ചിന്തയുടെയും കാര്യമാണ്, വിശ്വാസത്തിന്റെ കാര്യമാണ്. വിശ്വാസത്തിന്റെ ഭാഗത്തിപ്പോ ഏതെങ്കിലും ഒരു വിശ്വാസം നമുക്കൊരു ഒരു നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനമോ ശാന്തിയോ തരുന്നുണ്ടെങ്കിൽ നമ്മളത് കളയേണ്ട കാര്യമില്ല. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസം എന്ന് പറയുന്ന ആർക്കുള്ളതാണ്? അറിവില്ലാത്ത ഒരു ഭാഗത്ത് നമ്മൾ മൂഢനാവും. അവിടെയാണ് വിശ്വാസം. വിശ്വാസത്തിന് പകരം വെക്കേണ്ട എന്താണ്? അറിവ്. അല്ല, വിശ്വാസത്തിന് പകരം വെക്കേണ്ടത് അറിവ്. അല്ല, തെറ്റാണ്. വിശ്വാസത്തിന് പകരം വെക്കേണ്ടത് നമ്മുടെ അറിവില്ലായ്മ അംഗീകരിക്കുക. എനിക്കറിയില്ല, എനിക്കറിയില്ല. അതിനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല, എനിക്കതറിയില്ല. അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന് അറിവ്, മറ്റൊന്ന് വിശ്വാസം, മറ്റൊന്ന് അറിവില്ലായ്മ. എന്നെ സംബന്ധിച്ച് രണ്ടേ ഉള്ളൂ എന്റെ നിലപാടുകൾ. എന്തൊക്കെയാണ്? അറിവും അറിവില്ലായ്മയും. ഈ മൂന്നാമത്തെ സാധനത്തിനെ ഞാൻ എടുക്കുന്നില്ല. എനിക്ക് അറിവിലും അറിവില്ലായ്മയും എനിക്ക് ആശ്വാസമാണ്. മനസ്സിലായോ? എനിക്ക് അറിവിലും ആശ്വാസമുണ്ട്, അറിവില്ലായ്മയിലും എനിക്ക് ആശ്വാസമുണ്ട്. അറിവില്ലായ്മ വളരെ ആശ്വാസമാണ്. എനിക്കറിയില്ല, സന്തോഷം. അപ്പൊ അതിനെനിക്ക് വളരെ ആശ്വാസമുണ്ട്, അറിവില്ല സന്തോഷമുണ്ട്, അതിനും ആശ്വാസമുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ വഴിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതെപ്പോഴും, ഞാനീ കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയില് ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങി, അവൻ ബില്ലടിച്ചു തന്നു. ഇപ്പൊ ഈ കടകളിലെല്ലാം സാധനം വാങ്ങിക്കുമ്പോൾ ഒരു ഭയങ്കര തട്ടിപ്പ് നടത്തുന്നുണ്ട്. പുതിയ ജി എസ് ടിയുടെ ഇത് വന്നിരിച്ച കള്ളബില്ലടിക്കുന്നുണ്ട്. എനിക്കറിയാം ഇവന്മാര് കള്ളബില്ലടിക്കുമെന്ന്. മനസ്സിലായോ? കള്ളബില്ലടിക്കുമെന്നുള്ള എനിക്ക് എന്റെ മനസ്സിലൊരു ധാരണയുണ്ട്. ഇവന്മാര് കള്ളബില്ലടിക്കും, അടിച്ചേ പറ്റൂ, കാരണം ജി എസ് ടി വെട്ടിക്കണം. ഇപ്പൊ പുതിയ ജി എസ് ടി വന്നപ്പോ ജി എസ് ടി ബില്ല് കയറ്റാൻ പാടില്ല. അപ്പോ 64 രൂപയുള്ള ഒരു സാധനം ഇവൻ ബില്ലടിച്ചു തന്നെ 72 രൂപയ്ക്ക്. ഞാൻ ഈ സാധനം എടുത്ത് ബില്ലും കൊണ്ടുപോയി എന്റെ വീട്ടിൽ പോയി. അവിടെ പോയിരുന്ന് അപ്പോഴാണ് എന്റെ ബുദ്ധി വർക്ക് ചെയ്ത്. ചേട്ടാ, ഇതൊന്നും അപ്പൊ നോക്കില്ലല്ലോ. അവിടെ വെച്ച് നോക്കിയപ്പോ ശരിയാ, എന്താണ്, ഇവൻ എന്നെ പറ്റിച്ചിരിക്കുന്നു. 64 രൂപയ്ക്ക് അവൻ 72 രൂപയുടെ ബില്ല് എനിക്ക് അടിച്ചു തന്നു. MRP യെക്കാൾ കൂടുതൽ ബില്ലടിച്ച്. മനസ്സിലായി? അപ്പൊ GST അടിച്ചിട്ടില്ല. GST അടിച്ചാലേ നമ്മൾ ചോദ്യം ചെയ്യത്തുള്ളൂ. ഇവന്റെ രണ്ടും കൂടെ വെച്ച് പരിശോധിച്ചറിയാൻ പറ്റും. അപ്പൊ ഇത്രയും രൂപയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ചു പോയാ അതിപ്പോൾ ഡീസൽ എനിക്ക് ചെലവാകും. അപ്പൊ ഇവിടെ എന്താണ്, ഇപ്പൊ ഞാനവനെ വിശ്വസിച്ചു സാധനം വാങ്ങുമ്പോ, എവന്റെ ബിൽഡിംഗ് സംവിധാനത്തെ വിശ്വസിച്ചു, ഈ എഴുതിയിരിക്കുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു, വിശ്വസിച്ച് സാധനമായിക്കൊണ്ട് പോയി. എന്റെ ബുദ്ധി നേരത്തെ വർക്ക് ചെയ്തെങ്കിലും തൽക്കാലം ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ച പോത്ത് പറ്റി അവൻ എന്നെ മണ്ടനാക്കി. ഞാൻ വിശ്വസിച്ച് ഞാൻ മണ്ടനായി. വിശ്വാസത്തിന്റെ ഒരു കുഴപ്പം അതാണ്, മണ്ടനാകും. പക്ഷേ ഇപ്പോ ഞാൻ വീണ്ടും ചിന്തിക്കുന്നു, വീണ്ടും ഞാൻ ചിന്തിക്കുകയാണ്, ഇവൻ എന്നെ പറ്റിച്ചോ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? എനിക്ക് മനസ്സിലായി അവൻ എന്നെ പറ്റിച്ചു. പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സമാധാനം, അവന്റെ കള്ളം ഞാൻ കണ്ടുപിടിച്ചല്ലോ. പിന്നെ എന്തായാലും ഇവൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇവൻ ചെയ്യുമെന്നുള്ള അറിവ് എനിക്കില്ല. അപ്പൊ വിശ്വാസം, അറിവില്ലായ്മ, അറിവ് മൂന്നുമുണ്ട്. അവസാനം ഞാനത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു. അറിഞ്ഞപ്പോഴും സമാധാനം, എന്തായാലും ഞാനത് കള്ളം കണ്ടുപിടിച്ചല്ലോ, ഇനി ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ. വിശ്വാസം വന്ന ഭാഗത്ത് തന്നെ അവൻ ചതിച്ചു. വിശ്വാസത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ആശ്വാസം തരുമെങ്കിലും ചിലപ്പോ ആശ്വാസവും വരും. വിശ്വാസത്തിൽ പൊതുവെ ചതി പറ്റുന്ന എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാല് പൗരോഹിത്യമാണ് നമ്മളെ ചതിക്കുന്നത് വിശ്വാസത്തിൽ. ഇപ്പൊ ഒരാൾക്ക് ദൈവത്തെ വിശ്വസിക്കാം, അറിവോ അറിവില്ലായ്മയൊന്നും വേണ്ട, ദൈവത്തെ വിശ്വസിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആശ്വാസം വരുന്നുണ്ട്. പക്ഷേ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പുരോഹിതനെ വെച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ ചൂഷണം ചെയ്യും. എങ്ങനെ? രസീത് എഴുതിക്കും നമ്മളെ കൊണ്ട്. നമ്മുടെ കാശ് എവിടെ പോകും? ഇവന്റെ പോക്കറ്റിൽ പോകും. പുരോഹിതന്റെ പോക്കറ്റിൽ നമ്മുടെ കാശ് പോകും. അവിടെ ഒരു ചൂഷണമുണ്ട്. കാരണം ഇപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച പോലെ, നമ്മുടെ കാശ് കൊടുത്തെന്തിനാ രസീത് എഴുതുന്നു? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇപ്പൊ വിശ്വാസം കൊണ്ട് ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചോ? നമ്മുടെ വിശ്വാസമാണ്. മനുഷ്യർക്ക് ആശ്വാസം കിട്ടാറുണ്ട്, അതൊരു സത്യവുമാണ്. പക്ഷെ വിശ്വാസത്തിൽ എന്ത് ചെയ്യുന്നു? ചൂഷണം വരുന്ന ഇടക്കിരിക്കുന്ന പുരോഹിതൻ ചൂഷണം ചെയ്യുന്നു. സാമ്പത്തിക ചൂഷണം, രാഷ്ട്രീയ ചൂഷണം, വിശ്വാസ ചൂഷണം, അധികാര ചൂഷണം, പലതരത്തിലുള്ള ചൂഷണം അവർ ചെയ്യും. മനസ്സിലായ പറഞ്ഞ. അതുകൊണ്ട് വിശ്വാസം മനുഷ്യന് ദോഷമുള്ള കാര്യമില്ല. ഈശ്വരനെ വിശ്വസിച്ച് അവൻ നേരിട്ട് ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുക, ഇടയ്ക്കാരി നിർത്തരുത്, പ്രാർത്ഥിക്കുക. അപ്പോ പ്രാർത്ഥന ഉള്ള ആൾക്കാർക്ക് സമാധാനം കിട്ടും. അതിലവർക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാണല്ലോ. മനുഷ്യരെല്ലാം ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ദൈവത്തെ വിശ്വസിക്കുന്നു, അവർക്ക് ആശ്വാസം ഉണ്ടായിട്ടാണ്. എത്രയോ കാലം കൊണ്ട് ആൾക്കാർ പറയുന്നു ദൈവമില്ല ദൈവമില്ല, മനുഷ്യന്റെ ദൈവവിശ്വാസം പോകുന്നു. ഇല്ല, കാരണം അവൻ വിശ്വസിക്കുന്നു, അവന് ആശ്വാസമുണ്ട്. എല്ലായിടത്തും ശബരിമല ആയാലും ശിവഗിരി ആയാലും ഇവിടെ ഇടയ്ക്ക് നിൽക്കുന്നവർ കാശടിച്ചു മാറ്റില്ല. പിന്നെ നമ്മള് അതുകൊണ്ടാ ജീവിച്ചു വന്നു, അതുകൊണ്ട് നമുക്കതൊന്നും പരസ്യമായി പറയട്ട. ജനങ്ങള് കൂടുതൽ ബോധവൽക്കരിക്കാൻ പോകരുത്. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണ്? അതായത് നമ്മുടെ ഇമോഷൻസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മുടെ അനുഭവമുണ്ട്, നമ്മുടെ ഭാവനയുണ്ട്. ഈ മൂന്നും കൂടെ ചേർന്നാണ്. ഇതാണ് പഴയ കാഴ്ചപ്പാട് ഇമോഷൻസിനെ സംബന്ധിച്ച്. ഇത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇന്നത്തെ ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ പകുതിയായി കഴിഞ്ഞു. പഴയ കാഴ്ചപ്പാടിന്റെതാണ് മനസ്സിലായി കഴിഞ്ഞു. അതിനോട് അനുബന്ധമായി വന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ. അതെ, ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ഞാൻ അവർക്കത് കൊടുത്തു. അല്ലാതെ ഞാൻ പറഞ്ഞ വഴി എന്തായാലും അവർ പോകത്തില്ല. അപ്പോ അവർക്ക് താല്പര്യമുള്ളത് അവർക്ക് കൊടുത്ത് എന്ന് പറഞ്ഞ പോലെ ജനങ്ങൾക്ക് അദ്വൈതമാണ് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവരോട് അത് പറയുക. അത് ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ എന്നുള്ളതല്ല പ്രശ്നം. അത് കാലഹരണപ്പെട്ടതാണോ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതല്ല പ്രശ്നം. ജനങ്ങൾക്ക് ഇപ്പോൾ അതാണ് ഇഷ്ടമെങ്കിൽ അത് അവരോട് പറയുക, ദക്ഷിണിയും വാങ്ങിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ. സമൂഹത്തിനോട് അങ്ങനെ ഒരു നിലപാടേ എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ സമൂഹം തിരസ്കരിക്കും. അതപ്പോ ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിച്ച തന്റെ ശരിയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ തിരസ്കരിക്കും, തന്നെ തള്ളിക്കളയും, താൻ തന്നെ പണി നോക്കി പോകുന്ന പറയും. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ജനങ്ങളെ മാറ്റുകയും ചെയ്തു. എന്നാൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഒരു പരിധിവരെ അംഗീകരിച്ച് അവരെ, പക്ഷെ അതിലൊരു ഒരു പ്രത്യേകതയോടെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഗുരുവിനെ സംബന്ധിച്ച് നമ്മളുടെ നിലപാടുകളെ സംബന്ധിച്ച് ഒരുപാട് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഗുരു ജെന്യുവിൻ ആയിരുന്നു, ഗുരു സിൻസിയർ ആയിരുന്നു. മനസ്സിലായോ? ഗുരു ജെന്യുവിനും സിൻസിയറും ആയിരുന്നു. ഇതേ വിഷയം നമ്മൾ കൈകാര്യം ചെയ്ത നമ്മൾ വളഞ്ഞ വഴിയെ സ്വീകരിക്കും. രാഗദ്വേഷം എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മള് കുറുക്കടായി ചിന്തിക്കുന്നവരല്ല. മനസ്സിലായോ? നേരെ വഴി ചിന്തിക്കുന്നവരല്ല. ആശ്രമേസ്മിൻ ഗുരു കശ്ചിത് വിദ്വാൻ മുനി ഉദാരതി സമദൃഷ്ടി ശാന്തഗംഭീരാശിവ ജിതേന്ദ്രിയ പരോപകാരി ദീനദയാലു സത്യവാക്പടും പറഞ്ഞു. അപ്പൊ സത്യവാക് ആയിട്ടാണ് ഗുരു മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് ഗുരുവിനെ അത് വിജയിപ്പിക്കാൻ പറ്റിയത്. നമ്മളൊക്കെ കുറച്ച് വളവും തിരിവും വച്ച് പെരുമാറും ആൾക്കാരുടെ. നമ്മള് സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. അതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം. ഇപ്പൊ നമ്മള് പറയും ഇതൊക്കെ മാറ്റിയെടുക്കാൻ പ്രയാസമാണ്, അത് കുറച്ച് താമസം പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ ഒരു കണ്ണിങ്നെസ് ആണ്, അത് നമ്മുടെ സിൻസിയാരിറ്റി ഇല്ല അതിനകത്ത്. മനസ്സിലായോ? ഗുരു സിൻസിയർ ആയിരുന്നു. ഗുരു സിൻസിയർ ആയിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? എന്താണ് ഗുരുവിനെ എല്ലാരും വിശ്വസിച്ചു, അംഗീകരിച്ചു. ഗുരു ജീവിച്ചിരിക്കുമ്പോഴാണ് വിശ്വസിച്ചു, അംഗീകരിച്ചു. കാരണം സിൻസിയർ ആണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. നമ്മളീ കള്ളത്തരവും ചെറ്റത്തരവും കൊണ്ട് ചെന്ന് കഴിഞ്ഞ ആൾക്കാർ തള്ളിക്കളയും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. മനസ്സിലായോ? ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഒരാള് സിൻസിയറായിരിക്കുക, പിന്നെ ജെനുവിൻ ആയിരിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജെനുവിൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റേ കള്ളന്മാരുടെ കൊണ്ട് നടക്കുന്ന നൂലെന്നും പറയും അങ്ങനെ ഒരു. അതായത് നമ്മളെന്ത് പറയുന്നു അത് യഥാർത്ഥമായിരിക്കുക. എന്ത് ചിന്തിക്കുന്നു പറയുന്നു പ്രവർത്തിക്കുന്നു യഥാർത്ഥമായിരിക്കുക. കണ്ണിങ്നെസ് ക്രൂക്കഡ്നെസ് ഒന്നും ഇല്ലായിരിക്കുക. അപ്പോ യഥാതഥം അപ്പോ വ്യവഹാരങ്ങളിൽ കാപട്യമില്ലായിരിക്കുക. പരസ്പര വ്യവഹാരത്തിൽ നമ്മള് വ്യവഹാരത്തിൽ കാപട്യം കലർത്തും, മനസ്സിലായ? കുറെ കപടത്തെ കൂടെ കലർത്തും. മറ്റങ്ങനെ അല്ല, അത് ഇല്ലാതെ തന്നെ വിവരിക്കുക ആൾക്കാരുണ്ട്. സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയും അതാണ്. അപ്പൊ അത്തരം ക്വാളിറ്റീസ് നമ്മളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ പരാജയപ്പെട്ടു. എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എന്താണ്? സോഷ്യൽ കണക്ഷൻസ് നഷ്ടപ്പെട്ടു. നമ്മൾ സോഷ്യലി ഡിസ്കണക്ട് ആകും, മനസ്സിലായ? ഗുരു അങ്ങനെയല്ല, സോഷ്യലി കണക്റ്റഡ് ആയിരുന്നു. മറ്റങ്ങനെയല്ല, നമ്മളെപ്പോഴും അനുഭവിക്കുന്ന സോഷ്യൽ ഐസൊലേഷനാണ്, മനസ്സിലായ? എന്തുകൊണ്ട്? നമ്മൾ ഏത് സമൂഹമായിട്ടാണോ ബന്ധപ്പെടുന്നത്, നാലു പേരാണെങ്കിൽ നാലു പേര്, ആ നാലു പേരിൽ നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോ, നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിപ്പോ, നമുക്ക് ഒരു കണക്ഷൻ നിലനിർത്താൻ പറ്റത്തില്ല. ഗുരുവിനെ സംബന്ധിച്ച് താൻ ഇടപെട്ട ഒരു വലിയ സമൂഹമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അവസാനം വരെ. താണാശം എഴുതി, അഹാ ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമ വ്യാഹാര ബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തി സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടി ഇഴപ്പു. ഈ പറയുന്നത് സോഷ്യൽ കണക്റ്റഡ്നെസ് ആണ്. അത് അങ്ങനെ ഒരു സോഷ്യൽ കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി സിൻസിയർ ആയിരിക്കണം, പിന്നെ എന്തായിരിക്കണം? ജെനുവിൻ ആയിരിക്കണം. ഇവിടെയൊക്കെയാണ് അതിന്റെ വ്യത്യാസം. നമ്മള് പിന്നെ എന്താണ്, നമുക്കും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ ക്രൂക്കട്ടായി ജയിക്കാൻ നോക്കും. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണന്റെ റോൾ എടുക്കാൻ നോക്കും. എന്താണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന്റെ റോൾ? എന്താണ്? സർവ കള്ളത്തരങ്ങളും കാണിക്കുക, ചതി വഞ്ചന എല്ലാം കാണിക്കുക. അവസാനം എന്ത് സംഭവിച്ചു? മുച്ചൂടും മുടിഞ്ഞുപോയി. അല്ലേ? ആരെ? ഇത് നശിച്ചു, മൊത്തം നശിച്ചുപോയി. ഒരുത്തന് എഴുമ്പേറ്റം ഉണ്ടായില്ല. അവിടെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പെട്ട ഇല്ല, സർവം നശിച്ചുപോയി. അപ്പോ ഈ പറയുന്ന എന്താണ്, വളവും തിരിവും വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അവസാനം സംഭവിക്കുന്നത് എന്തായിരിക്കും? സർവനാശം. പക്ഷെ താൽക്കാലികമായി ജയമുണ്ടായി. എന്തേ, താൻ ആർക്കു വേണ്ടിയാണോ കള്ളത്തരങ്ങൾ കാണിച്ചത് അവര് വിജയിച്ചു. പക്ഷെ ആത്യന്തികമായി എന്ത് ചെയ്തു? എല്ലാം ചിന്ന ഭിന്നമായി നശിച്ച് നാറാണക്കല്ല് കണ്ടു. ഒറ്റയാണ് പോലും രക്ഷപ്പെട്ടില്ല. പറഞ്ഞത് ഈ മഹാഭാരതം പറയുന്ന ഒരൊറ്റ മനുഷ്യനും പറഞ്ഞിട്ടില്ല, പറയല്ല. ആൾക്കാരോട് പറയോ ഇങ്ങനെ? ഏത് ഞാനത് വായിച്ചിട്ടില്ലേ പറയുന്നത്? ശ്രീകൃഷ്ണ ഒരു തികഞ്ഞ പരാജയമാണ്. അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണനെ അവര് ദൈവമായി കാണുന്നു, ഞാൻ ശ്രീകൃഷ്ണൻ എന്താണ്, ഒരു കഥാപാത്രമായി കാണുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നു. ഏതോ ഒരു കവി എഴുതിയ ആ കാവ്യത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് ശ്രീകൃഷ്ണൻ, മനസ്സിലായോ? അപ്പോ ആ കവിത എഴുതിയ ആള് ആ കഥാപാത്രത്തിലൂടെ എന്നെ പഠിപ്പിച്ചത് ഈ കാര്യമാണ്, മനസ്സിലായോ? ബാക്കി ഇന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിടക്കുന്നതിന്റെ മിസ് ഇന്റർപ്രിട്ടേഷനാണ്. ഞാൻ കഥാപാത്രത്തെ പൂജിക്കത്തില്ല, കഥാപാത്രത്തെ കഥാപാത്രമായിട്ട് തന്നെ മനസ്സിലാക്കും. അത് വെറൊരു എന്താണ്, ഒരു കഥാപാത്രമാണ്, ഒരു ക്യാരക്ടർ. മനസ്സിലായോ? അതിലൊരു ക്യാരക്ടർ മാത്രമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായ വിജയം ഉണ്ടായാലും ആത്യന്തികമായി സമ്പൂർണ്ണ നാശമാണ്. അതുകൊണ്ട് ലോകത്തിനൊരു ഗുണവും ഇല്ല എന്നുള്ള ഇതാണ് ആ കഥ, മഹാഭാരത കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതെന്താ കുഴപ്പം? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയട്ടെ. തെറ്റുണ്ട്, പക്ഷെ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ ഒരു ക്യാരക്ടറായി മനസ്സിലാക്കണം. ക്യാരക്ടറായിട്ടുണ്ട്, ദൈവമായിട്ട് കണ്ടാ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അവിടെയാ കുഴപ്പം. ചെയ്ത ആളിന് എന്തെങ്കിലും ഗുണമുണ്ടായ? ഈ ചെയ്ത ആളിനും ദുരന്തത്തിലല്ലേ അവസാനിച്ചത്? ആ ആളിന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായ? വംശപരമ്പര മുഴുവൻ നശിച്ചു പോയി. അപ്പൊ ക്രൂക്കഡ്നെസ്സും കൊണ്ടിരുന്നു കഴിഞ്ഞാ ഇതാണെന്നാണ് മഹാഭാരതം പഠിപ്പിക്കുന്നത്. അത് നല്ല പാഠമാണ്. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത്. മഹാഭാരതത്തിന്റെ സന്ദേശം കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് കേട്ടില്ലേ? വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ട്? ഇത് പോസിറ്റീവാണ്. നിങ്ങള് വളവും തിരിവും ക്രൂക്കഡ്നെസ്സും കൊണ്ട് കിടന്ന നശിച്ച് നാറാണക്കെട്ടും വരും. ഇതാണ് അതിന്റെ പോസിറ്റീവ്നെസ് എന്നാണ് മഹാഭാരതം പഠിപ്പിക്കുന്നത്. അവിടെ ശ്രീകൃഷ്ണന്റെ ഈ ക്രൂക്കഡ്നെസ് കൊണ്ട് ശ്രീകൃഷ്ണന്റെ കുടുംബത്തിനോ പാണ്ഡവന്മാർക്കോ കൗരവന്മാർക്കോ ഒരു ഗുണവും ഉണ്ടായില്ല, എല്ലാം നശിച്ചുപോയി. അതുകൊണ്ട് അത് പാടില്ല എന്നുള്ള സന്ദേശമാണ് മഹാഭാരതത്തിന്റെ സന്ദേശം. അതെന്താ മനസ്സിലാക്കാൻ എന്താ പിന്നെ? അതിന്റെ അകത്ത് ഓരോരോ ചെറിയ ചെറിയ കഥകളിൽ ഓരോരോ ഗുണപാഠങ്ങൾ കാണും, അത് വേറെ വിഷയമാണ്. മൊത്തം മഹാഭാരതത്തിന്റെ സെറ്റപ്പ് ഉണ്ടല്ലോ. നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ശ്രീകൃഷ്ണൻ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ പ്രവർത്തനം കൊണ്ട് നാശമല്ലാതെ ഒരു ഗുണവും ആർക്കും ഉണ്ടായില്ല. ഓക്കെ, പണി നിർത്തിക്കളയാണോ?